ജഗദിദംഅനഭിവ്യക്തംനാമരൂപംബീജാത്മകംപ്രാഗവസ്ഥംഅവ്യക്തശബ്ദാർഹംഅഭ്യവഗമ്യേത തദാത്മനാചശരീരസ്യാപി അവ്യക്തശബ്ദാർഹത്വം പ്രതിജ്ഞായേത സേവത്രഹി ഇവിടെ ചർച്ച ചെയ്യുന്നത് അവ്യക്തം എന്ന് പറയുന്നതെന്നാണ്. രണ്ട് മന്ത്രങ്ങളാണ്, ഒന്ന് ആത്മാനം രഥനം വിധി ശരീരം രഥമേവത്തു ബുദ്ധിം തു സാരഥിം വിധി മനഃപ്രഗ്രഹമേവച്ച ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാൻ തേഷു ഗോചര ആത്മീന്ദ്രിയ മനോയുക്തം ഭോക്ത ഇത്യാഹുർ മനുഷ്യൻ. അതൊന്നു ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യസ്സ പരം മനസ്സസ്തു പരാബുദ്ധ ബുദ്ധേരാത്മാ മഹാൻപര മഹതപരം വിവേകം അവ്യക്താത് പുരുഷപര പുരുഷാന്ന പരം ഗഞ്ച് സാ കാഷ്ഠ സാ പരാഗതി. ആദ്യത്തത് ഒന്നാം ഭാഗത്ത് വരുന്നു, ഇത് മൂന്നാം ഭാഗത്ത് വരുന്നു. അവിടെ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യസ്സ പരം മനഃ, ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് അർത്ഥങ്ങൾ, അർത്ഥങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ്, മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി, ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ് ആത്മാ മഹാൻ മഹാനാത്മാ. അതിന് രണ്ടു തരത്തിൽ ഭാഷകാര അർത്ഥം പറഞ്ഞു. ഒന്ന് ഭോക്താവ് മഹാനാത്മാ, അല്ലെങ്കിൽ പറഞ്ഞു ഹിരണ്യഗർഭ ബുദ്ധി, ഹിരണ്യഗർഭന്റെ ബുദ്ധി. അത് കഴിഞ്ഞ് പറഞ്ഞു മഹതപരം അവ്യക്തം. എന്താണ് ഈ അവ്യക്തം എന്ന് പറയുന്നത്? ഇവിടെയാണ് സാഖ്യന്മാര് പിടിക്കുന്നത്. അവർ പറയുന്ന അവ്യക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനമാണ്. അവിടെയാണ് ഭാഷകാരം വ്യാഖ്യാനിച്ചത് അവ്യക്തം എന്ന് പറഞ്ഞാൽ അത് പ്രധാനമല്ല, അത് ശരീരമാണ് എന്ന് പറഞ്ഞു. അതങ്ങനെ ശരീരമാകും. അതിനു വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞു. അതിന് പറഞ്ഞത് എന്താണ്? ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു. ഇന്ദ്രിയം തുടങ്ങിയ വിഷയങ്ങൾ എല്ലാം പറഞ്ഞു. പിന്നെ ശേഷിക്കുന്നത് പുരുഷൻ, ബുദ്ധി, മനസ്സെല്ലാം പറഞ്ഞു. ശേഷിക്കുന്ന ഒന്ന് ശരീരം. അപ്പൊ അവീക്ക ശബ്ദം കൊണ്ട് ശരീരത്തെയാണ് പറയുന്നത്, അല്ലാതെ നിങ്ങൾ പറയുന്നത് പ്രധാനമല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ചോദിക്കും, ഈ ശരീരം എങ്ങനെ അവ്യക്തമാകും? അതിനാണ് സൂക്ഷ്മം തദർഹത്വ സൂത്രം പറഞ്ഞത്. എന്ന് പറഞ്ഞ ഈ ശരീരം, ഈ കാണുന്ന ശരീരം എന്ന് പറയുന്നത് സ്പഷ്ടമാണ്, അത് വ്യക്തമാണ്. ഇതിനെ അവ്യക്തം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അവ്യക്ത ശബ്ദം കൊണ്ട് അങ്ങനെ ശരീരത്തെ പറയും. ഇപ്പൊ അതെന്ന് പറഞ്ഞു, ഈ ശരീരത്തിനും കാരണമായ ഒരു ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്, അത് അവ്യക്തമാണ്. അകാര്യത്തിൽ ആർക്കും അത്രയും വ്യത്യാസമില്ല. അതുകൊണ്ട് പറഞ്ഞു, യദ്യപി സ്ഥൂലം ഇത് ശരീരം സ്വയം അവ്യക്ത ശബ്ദം അർഹത. ഈ സ്ഥൂല ശരീരത്തെ എന്തായാലും അവ്യക്തം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഇതിന് കാരണമായിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തെ അവ്യക്തം എന്ന് പറയും. അതിന് ഉദാഹരണം പറഞ്ഞു, ഗോപി ശ്രീണി തമസ്സര. മാതൃ ശ്രുതി പറയുന്നുണ്ട് അവ്യാകൃതം എന്ന് പറയുന്നുണ്ട്. ഇത് നാമരൂപങ്ങൾ പ്രകടമാകുന്നതിന് മുമ്പ് അവ്യാകൃതമായ രൂപത്തിലെഴുതി. ഈ ശരീരത്തെ മാത്രമല്ല, സമ്പൂർണ്ണ പ്രപഞ്ചവും. അതിനെ പറഞ്ഞ് ബീജശക്തി അവസ്ഥ, ബീജശക്തി രൂപത്തിലിരുന്നു. അതിനെ അവ്യക്തമെന്ന് പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ എന്താ ദോഷാവധാനത്ത് പറയുന്ന അത്ര തദാധീനത്വാ അർത്ഥവത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് ജഗതിതം അനഭിവ്യക്ത നാമരൂപം. ഈ അവ്യക്തമെന്ന് പറയുന്നത് കൊണ്ട് അനഭിവ്യക്ത നാമരൂപം, നാമരൂപങ്ങൾ പ്രകടമാകാത്ത ബീജാത്മകം ബീജരൂപത്തിലുള്ള ബീജാവസ്ഥയുണ്ടല്ലോ. അതിന് ഒരു വൃക്ഷമുണ്ടെങ്കിൽ അതിനൊരു ബീജാവസ്ഥയുണ്ട്. അത് ഈ ജഗത്തുണ്ടെങ്കിൽ അതിനൊരു ബീജാവസ്ഥയുണ്ട്. പ്രാഗവസ്ഥം അതേതാണ്? ഇതിങ്ങനെ പ്രകടമാകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. അവ്യക്ത ശബ്ദാർഹം അഭ്യവഗമ്യേത. അവ്യക്ത ശബ്ദം കൊണ്ട് അതിനെ പറയുകയാണെങ്കിൽ പറയും, ഈ സൃഷ്ടിക്കുന്ന മുമ്പുള്ള ആ അവസ്ഥയെ അവ്യക്ത ശബ്ദം കൊണ്ട് പറയുകയാണെങ്കിൽ എന്ന് പറയാണ്. തദാത്മനാജ ശരീരസ്യാപ്യ അവ്യക്ത ശബ്ദാർഹത്വം. അങ്ങനെ പറയുമ്പോൾ ആ കാരണത്തിൽ നിന്നാണല്ലോ ഈ കാര്യം. അതുകൊണ്ട് ഈ ശരീരത്തെയും പറയാം അവ്യക്തം. തത്സ്വരൂപത്തിൽ അത് പറഞ്ഞു, എന്താണ് പശുവിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെല്ലാം പശു എന്ന് പറയുന്നത്. ഗോപി ശ്രീനീത മത്സരം എന്ന് പറഞ്ഞിടത്ത് പാലിനെ പശു എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ അവ്യക്തത്തിൽ നിന്നും ഉണ്ടായതാണ് ഇത്. അതുകൊണ്ട് ഇതിനെ അവ്യക്തം എന്ന് പറയാം. അന്ന് തദാത്മന ആ കാരണരൂപത്തിൽ ശരീരസ്യാപ്യ അവ്യക്ത ശബ്ദാർഹത്വം. ഈ ശരീരത്തിനെയും അവ്യക്തമെന്ന് പറയാം. ഇതി പ്രതിജ്ഞായത എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പൂർവക്ഷി പറയണം, അവ്യക്തത്തിൽ നിന്നും ഉണ്ടായതുകൊണ്ട് ഇതിനെ അവ്യക്തം എന്ന് പറയുകയാണെങ്കിൽ സയേവത്രി പ്രധാന കാരണവാദ. ഇതിനെ തന്നെയാണ് പ്രധാന കാരണവാദം എന്ന് പറയുന്നത്. പ്രധാനമെന്ന് പറയുന്നത് എന്താണോ, ഈ കാണുന്നതിനെല്ലാം മുമ്പിലുള്ള ഒരു അവസ്ഥ, പ്രാക് അവസ്ഥ, സൂക്ഷ്മമാണ്. ഏവം സതി അവധീത. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നതും പ്രധാന കാരണവാദത്തിലാവും. അവർ പറയുന്നത് എന്താണോ, ഈ സ്ഥൂലമായി കാണുന്ന ഇതിനെല്ലാം കാരണമായി ഒന്നുണ്ട്, അതിനെ പ്രധാനമെന്ന് പറയുന്നു. അത് സൂക്ഷ്മമാണ്. സംഖ്യന്മാർ പറയുന്നു അത് തന്നെയാണ്. ഇപ്പം നിങ്ങൾ അദ്വൈതീയണം പറയുന്നു ഇതിനെല്ലാം സൂക്ഷ്മമായ ഒരവസ്ഥയുണ്ട്, അതാണ് അവ്യക്തം. പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് എന്താ പറയുന്നത്? അതുകൊണ്ട് ഞങ്ങൾ ഇതിനെയും അവ്യക്തം എന്ന് പറയുന്നു. അവർ പറയുന്നു ശരിയാണ്, ഈ പ്രകൃതിക്ക് കാരണമായ ഒന്നുണ്ട്, അതിനെ പ്രധാനമെന്നോ പ്രകൃതി എന്നോ പറയാം. അതുകൊണ്ട് ഇതിനെയും പറയുന്നു പ്രകൃതി എന്ന്. ഇതാണല്ലോ സംഖ്യന്മാർ പറയുന്നു. ഇത് പൂർവപക്ഷം. അതിന് സമാനം പറയുന്നു, അതിനെ വിശദീകരിക്കുന്നു, അസൈവ ജഗത പ്രാഗവസ്ഥായ പ്രധാനത്വേന അഭ്യമുഖമാ. ഈ ജഗത്തിന്റെ മുമ്പുള്ള അവസ്ഥ, സൃഷ്ടി ഇങ്ങനെ പ്രകടമാകുന്നതിന് മുമ്പുള്ള അവസ്ഥ, ഇങ്ങനെ പരിണമിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ, അസൈവ ജഗത പ്രാഗവസ്ഥായ. അതിനാണ് പ്രധാനത്വേന അഭ്യമുഖമാ, പ്രധാനം എന്ന് പറയുന്നത്. സംഖ്യന്മാർ പറയുന്നു, ഞങ്ങൾ പറയുന്നത് തന്നെ നിങ്ങളും പറയുന്നു. നിങ്ങൾ പറയുന്നു ഈ സ്ഥൂല ശരീരത്തിന് ഒരു പിന്നിൽ ഒരു സൂക്ഷ്മമുണ്ടെന്ന്. ഞങ്ങളും പറയുന്നു സൃഷ്ടിക്ക് പിന്നിൽ ഒരു സൂക്ഷ്മമുണ്ട്, അത് ഞങ്ങൾ പ്രധാനമെന്ന് പറയുന്നു. അങ്ങനെ ഒരു സൂക്ഷ്മാവസ്ഥയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്ന പ്രധാനത്തെ തന്നെ നിങ്ങൾ സ്വീകരിക്കുന്നു എന്ന് വരും. അത്ര ഉച്ചതേ. അതിന് സമാനം പറയുന്നു, യദി വയം സ്വതന്ത്രം കാഞ്ചിത് പ്രാഗവസ്ഥാൻ ജഗത കർണത്വേന അഭിവഗച്ഛേമ പ്രസഞ്ജയേമ തഥാ പ്രധാന കർണവാദം. പറയുന്നു ഞങ്ങൾ സ്വതന്ത്രമായ ഒരു പ്രാഗവസ്ഥ ജഗത്തിന് കാരണമായി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അദ്വൈതി പറയുന്നു ഈ ജഗത്തിന് മുമ്പുള്ള ഒരവസ്ഥ, ഒരു സൂക്ഷ്മമായ അവസ്ഥ, അതിനെ നിരപേക്ഷമായ ഒരു കാരണമായി ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഒരവസ്ഥ ഇല്ലെന്നല്ല പറയുന്നു. സ്ഥൂലമായി ജഗത്തുണ്ടെങ്കിൽ ഇതിനൊരു സൂക്ഷ്മമായ അവസ്ഥയും ഉണ്ടായിരിക്കും, പക്ഷേ അത് സ്വതന്ത്ര കാരണമല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ശരി, ഞങ്ങളും പ്രധാനമാണ് കാരണമെന്നുള്ള പക്ഷത്തെ സ്വീകരിച്ചു എന്ന് വരാം. സംഖ്യന്മാരെന്താ പറയുന്നത്? ഈ ജഗത്തിന് സ്വതന്ത്രമായ ഒരു കാരണമുണ്ട്, അത് പ്രധാനം, അത് ഇതിന്റെ ഒരു പ്രാഗ് അവസ്ഥ, മുന്നുള്ള അവസ്ഥയാണ്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന്. എതിവയും സ്വതന്ത്രം കാജിത് പ്രാഗവസ്ഥ, സ്വതന്ത്രമായ ഒരു മുന്നവസ്ഥയെ ജഗത കാരണത്വേന അഭിവഗച്ഛേമ ജഗത്തിന് കാരണമായി ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. തഥാ പ്രധാന കാരണവാദം പ്രസഞ്ജയം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രധാന കാരണവാദം പ്രാപ്തമാകും, പ്രസക്തമാകും. പിന്നെന്താ സംഖ്യന്മാർ ചോദിക്കുന്നു? പിന്നെന്താ നിങ്ങൾ പറയുന്നു? ഞങ്ങളും പറയുന്നു ജഗത്തിന് മുമ്പ് ഒരു പ്രാഗവസ്ഥയുണ്ട്, സൂക്ഷ്മമാണ്, ഞങ്ങളും പറയുന്നു. പിന്നെ ഞങ്ങൾ പറയുന്നതിൽ നിന്ന് അദ്വൈതികളായ നിങ്ങൾ പറയുന്നതിൽ എന്താ വ്യത്യാസം? പറയുന്നു പരമേശ്വര അധീനാത്വീയം അസ്മാഭി പ്രാഗവസ്ഥ ജഗതോ അഭ്യുഗമ്യതേ ന സ്വതന്ത്ര. അതാണ് വ്യത്യാസം. ഈ ജഗത്തിന് മുമ്പ്, സൃഷ്ടിക്കും മുമ്പൊരു അവസ്ഥയുണ്ട്, സൂക്ഷ്മാവസ്ഥ, പക്ഷെ അത് ഈശ്വര അധീനമാണ്. ഞങ്ങളവിടെ ഈശ്വരനെ സ്വീകരിക്കുന്നു, നിങ്ങളത് സ്വീകരിക്കുന്നില്ല. സാംഖ്യന്മാരെ നിരീശ്വര സാംഖ്യം എന്ന് പറയുന്നത് കൊണ്ടാണ്. പരമേശ്വര അധീനാത്വീയം അസ്മാഭി പ്രാഗവസ്ഥ ജഗതോ അഭ്യുഗമ്യതേ ന സ്വതന്ത്ര. പരമേശ്വര അധീനമായിരിക്കുന്ന പ്രാഗവസ്ഥ, ഇയം പ്രാഗവസ്ഥ അസ്മാഭി അഭിവഗമ്യത, അതാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്, അദ്വൈതം സ്വീകരിച്ചിരിക്കുന്നത്. ജഗത ജഗത്തിന് ന സ്വതന്ത്ര, കേവലം സ്വതന്ത്രമായ ജഡമായ പ്രധാനത്തിന് ഈ ജഗത്തിന് കാരണമായി ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഈശ്വരൻ കൂടെ അവിടെ വേണം. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എന്നാണ് സാംഖ്യന്മാരെ നിരീശ്വര സാംഖ്യന്മാരെന്ന് പറയുന്നത്. അവശ്യ അഭ്യവഗന്തവ്യ പറയുന്നു, അങ്ങനെ ഈശ്വരാധീനമായിരിക്കുന്ന ഒരു പ്രാഗവസ്ഥയെ സ്വീകരിച്ചേ മതിയാവൂ. സൃഷ്ടിക്ക് പ്രധാനം മാത്രം പോരാ, അല്ലെങ്കിൽ പ്രകൃതി മാത്രം പോരാ, ഈശ്വരൻ കൂടി വേണം. അർത്ഥവദീഹിസ, ഈ പ്രകൃതി അർത്ഥവത്തായി തീരുന്നത് അവിടെ ഈശ്വരൻ കൂടി ഉള്ളപ്പോഴാണ്. അല്ലെങ്കിൽ പ്രകൃതി നിരർത്ഥകമായി പോകും. എങ്ങനെ? നഹി തയാ വിനാ പരമേശ്വരസ്യ സൃഷ്ടിത്വം സിദ്ധി. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടി എന്ന് പറയുന്ന ഒരു പ്രക്രിയ സാർത്ഥകമാകണമെങ്കിൽ അവിടെ പ്രകൃതി കൂടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണോ, ഈശ്വരൻ, ജീവൻ, ബ്രഹ്മം എന്തെല്ലാം പറഞ്ഞു ഇവിടെ ഒന്നാണ് അദ്വൈതത്തിൽ. ഇതിനെ പലതായി കണ്ടുകൊണ്ടല്ല ഒരിടത്തും ചർച്ച ചെയ്യുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ അദ്വൈതം പിടികിട്ടത്തില്ല. ബ്രഹ്മം നിർഗുണം, ഈശ്വരൻ എന്ന് പറയുമ്പോൾ സഗുണം, ജീവനെന്ന് പറയുമ്പോൾ അജ്ഞാനം, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്വൈതം പിടികിട്ടത്തില്ല. ഇവിടെ എന്താണ്, ജീവനെന്നോ ബ്രഹ്മമെന്നോ ഈശ്വരനെന്നോ പറഞ്ഞ ഒന്ന് തന്നെ, അതിന് വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസപ്പെടുത്തിയോ അത് അദ്വൈതം അല്ലാതെ ആയിത്തീരും. ഏതെങ്കിലും തരത്തിൽ വ്യത്യാസപ്പെടുത്തിക്കഴിഞ്ഞു, നമ്മൾ സാധാരണ പറയാറുണ്ട് നിർഗുണ ബ്രഹ്മം, സഗുണ ബ്രഹ്മം. ഭാഷയത്തിനും ചില ഭാഗത്തൊക്കെ അങ്ങനെ വരും. അതെല്ലാം എന്താണ്, ഇതിന്റെ കേവലം വിശദീകരണങ്ങൾ മാത്രം. ചില ഭാഗങ്ങൾ അങ്ങനെ വിശദീകരിക്കുമെന്ന് അതേയുള്ളൂ. അങ്ങനെ വിശദീകരിക്കുന്നതടത്ത് ഒരു സ്ഥലത്തും തന്നെ ബ്രഹ്മത്തിൽ നിന്നൊരു വേറിട്ടൊരു ഈശ്വരനെയോ ജീവനിൽ നിന്നും വേറിട്ടൊരു ഈശ്വരനെയോ അവിടെ ഉപേക്ഷിക്കുന്നില്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ അജ്ഞനായ ജീവനെക്കുറിച്ചും ജീവന്റെ സംസാരത്തെക്കുറിച്ചും പറയും, ചിലപ്പോൾ സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരനെ കുറിച്ച് പറയും, ചിലടത്ത് നിർഗുണമായ ബ്രഹ്മമെന്ന് പറയും. അങ്ങനെ പറയുന്നിടത്തെല്ലാം തന്നെ ഇത് ഒന്ന് എന്നുള്ള തത്വത്തിൽ എന്തെങ്കിലും ഭേദഗതി ചെയ്തിട്ടല്ല പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് മൂന്നും മൂന്ന് കാര്യത്തെക്കുറിച്ച് പറയുന്നു എന്നുള്ള ധാരണ വരുമ്പോഴാണ് അദ്വൈതത്തിൽ വിവാദങ്ങളുണ്ടാകുന്നു. അദ്വൈതത്തിൽ തന്നെ പറയുന്നു ഈ ഇതാണോ ഈ പ്രധാനം, അല്ലെങ്കിൽ പ്രകൃതി, അല്ലെങ്കിൽ ഈ സൂക്ഷ്മരൂപം, അല്ലെങ്കിൽ പ്രാഗവസ്ഥ, ഇത് പ്രയോജനവത്താണ്, അർത്ഥവത്താണ്. എന്തുകൊണ്ട്? ഈ തയാ വിന പരമേശ്വരസ്യ സൃഷ്ടിത്വം സിദ്ധി. ഈ പ്രകൃതി കൂടാതെ ഈശ്വരൻ സൃഷ്ടാവാകുന്നില്ല. എന്തുകൊണ്ട്? ശക്തിരഹിതസി തസ്യ പ്രവൃത്തി അനുപത്തേഹി. ശക്തിരഹിതനായിരിക്കുന്ന ഈശ്വരൻ എങ്ങനെ പ്രവർത്തിക്കും? പ്രവർത്തിക്കണമെങ്കിൽ ശക്തി വേണം. ആ ശക്തിയാണ് ഇവിടെ പ്രാഗവസ്ഥ, അവ്യക്തം, സൂക്ഷ്മാവസ്ഥ, പ്രകൃതി, പ്രധാനം, അവ്യാകൃതം, മായ, അവിദ്യ, ഈ പേരുകളിലെല്ലാം പറയുന്നു. പല പേരുകളിൽ പറയും, അതെടുത്ത് വിശദീകരിക്കും. അങ്ങനെ ഒരു ശക്തിയുണ്ട്. ശക്തിരഹിതസ്യ തസ്യ ഈശ്വരസ്യ പ്രവൃത്തി അനുപത്തേഹി. അത് മാത്രമല്ല, മുക്താനഞ്ച പുനര് അനുപത്തിഹി. അങ്ങനെ ഒന്നിനെ സ്വീകരിച്ചേ മതിയാവും. എന്തിന്? മുക്തി എന്ന് പറയുന്ന ഒന്നിനെവിടെ സ്വീകരിച്ചിരിക്കുന്നു? മുക്തി എന്ന് പറഞ്ഞാൽ എന്താണോ, പുനരുത്പത്തിയില്ലാത്ത, പുനർജന്മമില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ഒരു അവസ്ഥയെ അംഗീകരിക്കണമെങ്കിൽ ഈ ശക്തിയോടെ സ്വീകരിക്കണം. എങ്ങനെ? വിദ്യ കൊണ്ട് ആ ശക്തി നശിക്കുന്നു. ഈശ്വരൻ ഏതൊരു ശക്തി ഉപയോഗിച്ചാണോ ഈ സൃഷ്ടി നടത്തുന്നത്, ആ ശക്തി വിദ്യ കൊണ്ട് നശിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നു. ജീവന്റെ ജ്ഞാനം കൊണ്ട് അത് നശിക്കുന്നു. എന്തുകൊണ്ടതാ? വിദ്യാശക്തിയാണ് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന മായാശക്തിയെന്നോ അവിദ്യാശക്തിയെന്നോ പറയുന്ന അത് ജ്ഞാനം കൊണ്ട് നശിക്കുന്നു. അത് നശിച്ചാൽ പിന്നെ സൃഷ്ടി സംഭവിക്കുന്നില്ല. അപ്പൊ മുക്തന് പുനർജന്മമില്ല. ഇതും അദ്വൈതത്തിന്റെ മുഖ്യമായൊരു സിദ്ധാന്തമാണ്. അതുകൊണ്ട് മുക്താനാംശ പുനർ അനുപത്തി, മുക്തന്മാർക്ക് പിന്നീട് ഉത്പത്തി സംഭവിക്കുന്നില്ല. കുത എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? വിദ്യയ തസ്യാഹ ബീജശക്തി ദഹാ, ആ ബീജശക്തി സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആ ബീജശക്തി വിദ്യ കൊണ്ട് നശിക്കുന്നു. ഇതാണ് ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ അതെന്താണ്? ജ്ഞാനം കൊണ്ട് നശിക്കുന്ന ബീജശക്തി അത് വിശദീകരിക്കുന്നു. അവിദ്യാത്മികാഹി ബീജശക്തി അവ്യക്തശക്ത നിർദ്ദേശ്യ പരമേശ്വരാശ്രയ മായാമയി മഹാസുപ്തി യസ്യാം സ്വരൂപ പ്രതിബോധരഹിതാഹ ശേരതെ സംസാരണോ ജീവാഹ. പറയുന്നു, ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അദ്വൈതത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ള പണ്ഡിതന്മാർക്ക് പോലും ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാനമാണ്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. യസ്യാം, ഏതൊരു അവിദ്യാശക്തിയിലാണോ, ഏതൊരു മായാശക്തിയിലാണോ ജഗത്തിന് കാരണമായിരിക്കുന്ന ആ മായാശക്തിയിൽ സംസാരണോ ജീവാഹ, ഈ സംസാരികളായ ജീവന്മാരെല്ലാം ശരത്തെ ഉറങ്ങുന്നു. സർവജീവന്മാരും ഉറങ്ങുന്ന മായാശക്തി അപ്പോൾ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയാണ് ആൾക്കാർക്ക് കുഴപ്പം സംഭവിച്ചിരിക്കുന്നത്. ഉറങ്ങാന്ന് വെച്ചാൽ ജാഗ്രതയിൽ നിന്ന് പോയി സുഷുപ്തിയിൽ ഉറങ്ങുന്നതിനെ കുറിച്ചല്ല പറയുന്നു. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. കാരണം ഈ ജീവന്മാരെല്ലാം ഈ ജാഗ്രതയിലും സുഷുപ്തിയിലാണ്. എങ്ങനെ? സ്വരൂപ പ്രതിബോധരഹിതാഹ, സ്വരൂപബോധം ഇല്ലാത്തവരായി. അതാണ് ഉറക്കമെന്ന് പറയുന്നു. ഈ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് സുഷുപ്തിയിൽ ശരിയാണ്, അവിടെയും ബോധമില്ല. ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? സതി സമ്പദ്യന വിദുഹു സതി സമ്പദ്യാമഹേ. എല്ലാവരും ആ സത്തിൽ ഏകീഭവിക്കുന്നു, പക്ഷെ അവിടെ ചെന്നിട്ട് അറിയുന്നില്ലതാ ഞങ്ങളെല്ലാം സത്തിൽ ഏകീഭവിച്ചിരിക്കുന്നു. അതാരും അറിയുന്നില്ല. ഇനി ഇവിടെയോ ഈ ജാഗ്രതത്തിലോ? ജാഗ്രതത്തിലോ എന്താ സംഭവിച്ചിരിക്കുന്നത്? സ്വരൂപ പ്രതിബോധരഹിത. ഇവിടെയും അത് തന്നെയാണ്, ഇവിടെയും സുഷുപ്തിയാണ്. അപ്പോൾ ജീവന്മാരെല്ലാം എന്താണ്? മഹാസുഷുപ്തിയിലാണ്. അതുകൊണ്ടാണ് ഇതിനെ മഹാസുഷുപ്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉറക്കം എന്ന് പറയുന്നു അത് കേവല സുഷുപ്തി. ആ സുഷുപ്തിയിലേക്ക് പോയില്ലെങ്കിലും ജാഗ്രതയിലിരിക്കുമ്പോഴും ഒരുവൻ സുഷുപ്തിയിലാണ്. എന്തുകൊണ്ട്? സ്വരൂപ പ്രതിബോധരഹിത. സ്വരൂപബോധം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ജാഗ്രതോ സ്വപ്നമോ സുഷുപ്തിയോ തുര്യനോ എന്തു പറഞ്ഞാലും ശരി, എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, ഏതവസ്ഥയിലായാലും ശരി, എന്താണ് സ്വരൂപബോധമില്ലെങ്കിൽ അവൻ ശരത്തെ ഉറങ്ങുന്നു എന്നാണ്. അപ്പോൾ സർവജീവന്മാരുടെയും വാസ്തവത്തിലുള്ള ഉറക്കം എപ്പോഴാണ്? സദാ. അപ്പോൾ ഈ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എല്ലാത്തിനും ചേർത്തിട്ടാണ് പറയുന്നത് എന്താണ്? ഇത് മഹാസുഷുപ്തിയാണ്, ഇപ്പോഴും ഉറങ്ങിയിരിക്കുകയാണ്. തത്വബോധമില്ലാത്ത അവസ്ഥയെല്ലാം എന്താണ്? സുഷുപ്തിയാണ്. അതിന് വേറൊരു രീതി പറയും, എന്താണ്? ജീവൻ അജ്ഞാനാധീനനാണ്, അവൻ അജ്ഞനായിരിക്കുന്നു, അറിയുന്നില്ല. അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നു. ഉറക്കത്തെ നമ്മൾ ഉറക്കത്തെ കുറിച്ച് എന്താണ് നമ്മൾ പറയുന്നത്? ഒന്നും അറിഞ്ഞില്ല. അപ്പൊ അറിയാതിരിക്കുന്നത് ആണ് ഉറക്കമെങ്കിൽ ഇപ്പോഴും നമ്മൾ അറിയാതിരിക്കുകയാണ്. എന്തിനറിയാതിരിക്കുന്നു? തത്വത്തെ. അപ്പോ ഇപ്പോഴും അറിയാതിരിക്കുന്നു, സുഷുപ്തി പോയിട്ട് പറഞ്ഞില്ല, സ്വപ്നത്തിൽ പോയിട്ട് പറഞ്ഞില്ല. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ എന്തായി? മഹാസുഷുപ്തിയെ, ദീർഘസുഷുപ്തിയാണ്. കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചു, ജാഗ്രത സുഷുപ്തി എന്ന് പറയാറുണ്ടോ? ജാഗ്രത മാത്രമല്ല, ജാഗ്രത സ്വപ്നവും സുഷുപ്തിയും അല്ല, സുഷുപ്തി തന്നെ. ആർക്കാണോ ഈ ജാഗ്രതത്തിൽ ബോധമുള്ളത് അവനെന്ത് ചെയ്യുന്നിരിക്കുന്നു? അവൻ സുഷുപ്തിയിൽ നിന്നുണർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അജ്ഞാന നിദ്രയിൽ നിന്നുണർന്നിരിക്കുന്നു എന്നും മറ്റും പറയുന്നു, പലയിടത്തും പറയാറുണ്ട്. അപ്പൊ നിദ്രയിൽ നിന്നുള്ള ഉണർവെന്ന് പറയുന്നത് ഉറക്കത്തിൽ നിന്നുണരുന്നതല്ല ഇവിടെ അദ്വൈതത്തിൽ. പിന്നെയോ, അജ്ഞാന നിദ്രയിൽ നിന്നുള്ള ഉണർവാണ് അതെവിടെ സംഭവിക്കുന്നത്? ഈ ജാഗ്രതത്തിൽ. അപ്പോ ഇവിടെ പറയുന്നത് യസ്യാം, അവിദ്യയാം അല്ലെങ്കിൽ മായായാം, ഏതൊരു അവിദ്യയിലാണോ ഏതൊരു മായയിലാണോ സ്വരൂപപ്രതിബോധരഹിത, സ്വരൂപബോധമില്ലാതെ സംസാരണോ ജീവാഹ, ഇത് സർവജീവന്മാർക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്, ഉറങ്ങുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് സുഷുപ്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതല്ല. പക്ഷെ വലിയ പണ്ഡിതന്മാരെയാണ് ഇത് സുഷുപ്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് വേദാന്തത്തെ ഗതി തിരിച്ചുവിട്ടത്. സുഷുപ്തി അജ്ഞാനം ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ പോയത് അങ്ങനെയാണ്. ഇവിടെ ഒരു വലിയ പണ്ഡിതൻ തന്നെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ശരതേ ഇതി ലയയുക്ത, ഉറങ്ങുന്നു എന്ന് പറഞ്ഞ് സുഷുപ്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി അർത്ഥം? സുഷുപ്തിയിൽ അവൻ അജ്ഞനായിരിക്കുന്നു, ജാഗ്രതത്തിൽ അജ്ഞനല്ല എന്ന് വരും. ജാഗ്രതത്തിൽ ഒരുവൻ അവിദ്യയ്ക്ക് അധീനനല്ല എന്ന് വരും. ജാഗ്രതത്തിലവൻ മായയ്ക്ക് അധീനനല്ല എന്ന് പറയും. ഇവിടെ അങ്ങനെ ഒരു ഭേദമില്ല. ഇവിടെ മായയ്ക്ക് അധീനമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധമില്ലാതിരിക്കുക, അറിയാതിരിക്കുക. അത് സുഷുപ്തിയായാലും ജാഗ്രത ആയാലും സുഷുപ്തിയിൽ അവിടെ ഏകാത്മഭാവത്തെ പ്രാപിച്ചിരുന്നിട്ടും ശ്രുതി തന്നെ വ്യക്തമായി പറയുന്നത് എന്താണോ? സതിസമ്പദ്യ നവിധു സതിസമ്പദ്യാമഹേ, അതറിയാൻ പറ്റുന്നില്ല. പിന്നെ സുഷുപ്തി ഉറക്കമാണോ എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അവിടെയും ആ ബോധം ഉണ്ടായില്ല. ജാഗ്രതത്തിലാണെങ്കിലോ എല്ലാവർക്കും അറിയാം അജ്ഞോഹം ഞാൻ അജ്ഞനാണ്. ജാഗ്രത പോലെ തന്നെയാണ് സ്വപ്നം. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉറങ്ങുന്നതിനെ കുറിച്ചും ധരിച്ചു. അതുകൊണ്ടാണ് അടുത്ത ഭാഷകാലം പറയും ഇത് മഹാസുഷുപ്തിയാണ്, ഇതിനെ സുഷുപ്തി എന്ന് പറഞ്ഞാൽ പോരെ. കാരണം ഇതിൽ നിന്ന് ആർക്കും മുക്തിയില്ല. നമുക്ക് വേണമെങ്കിൽ ഉറങ്ങാതിരിക്കാം, ഈ ജാഗ്രതത്തിൽ വന്ന് ഉണർന്നിരിക്കാം. പക്ഷെ ഇവിടുത്തെ സുഷുപ്തിയിൽ നിന്ന് എന്താണ് സ്വരൂപ പ്രതിബോധരഹിതമായ സ്വരൂപബോധമില്ലാത്ത ഈ അവസ്ഥയിൽ നിന്നുള്ള മുക്തി ആർക്കുമില്ല. എന്നുവെച്ചാൽ ആർക്കാണോ ആ സ്വരൂപബോധമുള്ളത് അവരൊഴികെ ആർക്കില്ല എന്നത്. ആ സ്വരൂപബോധത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇതെല്ലാം. ഇപ്പം ജാഗ്രതത്തിലും സുഷുപ്തി ചില സ്ഥലത്ത് പറയും ജാഗ്രത സ്വപ്നമാണ് എന്നും പറയും, അങ്ങനെയും പറയുന്ന സ്ഥലങ്ങളുണ്ട്. അതെങ്ങനെ? അത് തത്വത്തെ ബോധിച്ചവനെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയാണ് ഒരുവൻ ജാഗ്രതയിൽ ഇരുന്നു കൊണ്ട് സ്വപ്നത്തെ മനസ്സിലാക്കുന്നത്, അതുപോലെ ജാഗ്രതയിൽ ഇരുന്നു കൊണ്ട് തന്നെ ജാഗ്രതനെയും മനസ്സിലാക്കുന്നു. അപ്പോൾ അവന് മനസ്സിലാകുന്നു ഇത് സ്വപ്നം സദൃശമാണ് എന്ന് പറയും. അതുപോലെ ജാഗ്രത സ്വപ്ന സൃഷ്ടിയല്ല, അത് എല്ലാവർക്കും അങ്ങനെയാണോ പറയുന്നു? ഇത് തത്വത്തെ ബോധിക്കുന്നവരുണ്ടല്ലോ, തത്വജ്ഞാനമുള്ളവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജാഗ്രത എന്ന് പറയുന്നത് സുഷുപ്തിയാണോ? അല്ല. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറഞ്ഞെന്താണ്? സംസാരണോ ജീവാഹ, സംസാരികളായിരിക്കുന്ന എല്ലാ ജീവന്മാർക്കും. അസംസാരികളുണ്ട് തത്വത്തെ ബോധിച്ചവർ, അവരുറങ്ങുന്നില്ല. അവർ എങ്ങനെയാണ്? ആ പരമാർത്ഥ തത്വത്തിൽ ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ ഉണർവ് ഉറക്കം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം ശരിയായി എന്താണെന്ന് ഇവിടെ ഭാഷ്യകാരൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം എന്താണ് ജ്ഞാനം അജ്ഞാനം എന്ന് പറയുന്നത്, അതെവിടെയാണ് സംഭവിക്കുന്നത്, അതിൻ്റെ സ്വഭാവം എന്താണ്. ഇതെല്ലാം അപ്പോൾ ഇവിടെ ഈ അജ്ഞാനം, ഈ ബോധമില്ലാത്ത അവസ്ഥ, ആ ബോധമില്ലായ്മ എന്ന് പറയുന്നത് എന്താണ്? സ്വരൂപപ്രതിബോധ രാഹിത്യമാണ്. സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മയാണ്. അതേസമയം ഇവിടെ ബോധമുണ്ട്, നാനാ തരത്തിലുള്ള ബോധമുണ്ട്. പ്രപഞ്ചത്തെ അറിയുന്നു, തന്നെ അറിയുന്നു, ചിലർ ഈശ്വരനെ അറിയുന്നു, ചിലർ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു, പലതരത്തിലുള്ള ബോധമുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടുമുണ്ട്, ബോധമില്ലായ്മയുമുണ്ട്, ബോധവുമുണ്ട്. ആ ബോധം കേവലം ജീവനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതല്ല, ജീവനെക്കുറിച്ച് ഈശ്വരനെക്കുറിച്ച് അറിയുന്നില്ല, ഈശ്വരനെ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായി അറിയുന്നില്ല. അപ്പം അങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായ ഒരു ഈശ്വരന് സൃഷ്ടിക്കണമെങ്കിൽ ഈശ്വരനൊരു ശക്തിയുണ്ടെന്നറിയുന്നില്ല. ആ ഈശ്വരന്റെ ശക്തിയെക്കുറിച്ചറിയുന്നു, തന്നെക്കുറിച്ചറിയുന്നില്ലേ, താൻ അജ്ഞനാണ്, ബോധമില്ലാത്തവനാണ്. അങ്ങനെ തന്നെക്കുറിച്ചും പരനെക്കുറിച്ചും തൻ്റെ അജ്ഞാനത്തെക്കുറിച്ചും ഈശ്വരന്റെ ശക്തിയെക്കുറിച്ചും എല്ലാം അറിയുന്നുണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട്. എന്നാൽ തൻ്റെ സ്വരൂപത്തെ മാത്രം അറിയുന്നില്ല, ബാക്കി നാനാരൂപങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു? നമ്മുടെ ഈ അറിവിലാണ് ഈ സൃഷ്ടി നിലനിൽക്കുന്നത്. ഈ സൃഷ്ടി നിലനിൽക്കുന്നതിന് ഒരു കാരണം എന്താണ്? ഈ സുഷുപ്തി, മഹാസുഷുപ്തി, ഈ ബോധമില്ലായ്. മറ്റൊന്നെന്താണ്? ഇതിനെക്കുറിച്ചുള്ള ഈ ബോധം, ഈ നാനാത്വ ബോധം, ഭേദബോധം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അവിദ്യാത്മികാഹി ബീജശക്തി. നമ്മൾ സൃഷ്ടിയെ അറിയുന്നുണ്ടല്ലോ, ഈ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആ ശക്തി നമുക്ക് പറയാം, അത് അവിദ്യ എന്ന് പറയാം. ആ ശക്തി അവിദ്യാസ്വരൂപിണിയാണ്. അതുകൊണ്ടാണല്ലോ ജീവനെ ഉറക്കിക്കിടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ, അത് വിദ്യയ്ക്ക് ബോധത്തിന് നേരെ വിപരീതമായതുകൊണ്ടാണ് അതിന് അവിദ്യ എന്ന് പേര് വന്നത്. അവിദ്യ എന്ന് പറയാം, അത് അവിദ്യാസ്വരൂപിണിയാണ്. ഈ അവിദ്യാസ്വരൂപിണി എന്ന് പറയുന്നത് എന്തിനാ? ഈശ്വരന്റെ ശക്തിയാണ് പറയുന്നത്. ഈശ്വരന്റെ സ്വരൂപത്തെ അല്ലെങ്കിൽ തന്റെ സ്വരൂപത്തെ അറിയുന്നില്ല എന്ന് മാത്രമല്ല വിപരീതമായത് അറിയുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെ താൻ അജ്ഞനായിരിക്കുന്നു, ഈശ്വരൻ വിശേഷ ശക്തിയോടുകൂടിയിരിക്കുന്നു, ഇങ്ങനെ ഭേദബുദ്ധിയോടുകൂടി അറിയുന്നു. പരമാർത്ഥ ബോധത്തിന് വിപരീതമായതുകൊണ്ട്, വിദ്യയ്ക്ക് വിപരീതമായതുകൊണ്ട് അതിന് പേര് വന്നു അവിദ്യ. അതാണ് ഈ ഭേദബുദ്ധിക്കെല്ലാം കാരണമായിരിക്കും. നമ്മൾ പറയുന്നത് അവിദ്യാത്മിക ഹി ബീജശക്തി അവ്യക്ത ശബ്ദ നിർദ്ദേശിയ ശ്രുതിയിലെ തന്നെ അവ്യക്തം എന്ന് പറഞ്ഞു. അവിടെ അവ്യക്തം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അടുത്തിന്നെ പറയും, അവ്യക്ത ഹിസ മായ തത്വ അന്യത്വാഭ്യാം തത്വ അന്യത്വ നിരൂപണസ്യ അശക്യത്വ. അത് സത്താണോ പരമാർത്ഥമാണോ അതോ സത്തല്ലയോ പരമാർത്ഥമല്ലയോ എന്നെല്ലാം യുക്തിയിലൂടെ നിരൂപണം ചെയ്യുന്നത് പ്രയാസമാണ്. ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഒന്നിൽ നമ്മളിത് സത്യമാണ് പരമാർത്ഥമാണെന്ന് ബോധിക്കുന്നു, അല്ലെങ്കിൽ ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കും. ഇതിനെ സംബന്ധിച്ച് ആ രീതിയിൽ മനുഷ്യ ബുദ്ധിക്ക് നിരൂപണം ചെയ്യുക അസാധ്യമാണെന്ന് അർത്ഥം. കാരണം അതും ഈ മനുഷ്യ ബുദ്ധി എന്ന് പറയുന്നതും അതിനധീനമാണ്. അതുകൊണ്ടാണ് അതിനെ അവ്യക്തം എന്നുള്ള ശബ്ദം കൊണ്ടിവിടെ പറയുന്നത്. ഈ മനുഷ്യബുദ്ധി എന്ന് പറയുന്നതും അതിൻ്റെ ഒരു സൃഷ്ടിയാണ്, അവ്യക്ത ശക്തിയുടെ സൃഷ്ടിയാണ്. അതിന് ആ സൃഷ്ടി എങ്ങനെ ആ സൃഷ്ടാവിനെ കുറിച്ച് എങ്ങനെ പൂർണ്ണമായും ഗ്രഹിക്കാൻ പറ്റും? അതുകൊണ്ട് അതിനെ പറയുന്ന അവ്യക്തമാണ്. യുക്തിയിലൂടെ അതിനെക്കുറിച്ചൊരു തീരുമാനത്തിയെത്താൻ കഴിയത്തില്ല. പിന്നെന്താണ് പരമേശ്വരാശ്രയ? ആ ശക്തി പരമേശ്വരനെ ആശ്രയിച്ചിരിക്കുന്നു, ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്നു. ഇവിടെയാണ് ആൾക്കാരൊക്കെ ആശയക്കുഴപ്പമുണ്ടാകുന്നത്. മുമ്പെന്ത് പറഞ്ഞു? അവിദ്യാത്മിക പരമേശ്വരാശ്രയ. അവിദ്യാരൂപത്തിലുള്ള ശക്തി എങ്ങനെ ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്നു? കാരണം അവിദ്യ എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്നത്, ജ്ഞാനത്തിന് വിപരീതമായിരിക്കുന്നത്. അങ്ങനെയുള്ള ഒന്ന് ഈശ്വരൻ എങ്ങനെ ഇരിക്കുക? ഈശ്വരനും ജീവനെ പോലെയല്ലേ? അതുകൊണ്ട് അവർ പറയും അത് വേറെയാണ്, അത് മായാശക്തിയാണ്. അവിദ്യ എന്ന് പറയുന്നത് വേറെയാണ്, അത് ജീവനിലിരിക്കുന്നതാണ്. ഇങ്ങനെ തന്നെ വേറെ തിരിച്ച് മനസ്സിലാക്കും. ഇവിടെ പറയുന്ന തത്വം ഒരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വേർതിരിച്ച് മനസ്സിലാക്കാം, അതല്ലാതെ വേറെ വഴിയില്ലെങ്കിൽ. പക്ഷേ ഇങ്ങനെ പറയുന്നിടത്ത് എന്താണ് ഈ അവിദ്യ എന്ന് പറയുന്നത്? ഈശ്വരനിരിക്കുന്ന അവിദ്യ എന്ന് പറയുന്നത് എന്താണ്? മായാമയി. അത് മായ തന്നെയാണ്. അതിനെ അവിദ്യ എന്ന് പറയാം, അല്ലെങ്കിൽ മായ എന്ന് പറയാം. രണ്ടു പറഞ്ഞാലും അവിടെ ഒന്ന് തന്നെ. അതിന് മായ എന്ന് പറയാൻ കാരണം, ശരിക്കും മായ എന്ന് പറയുന്നത് ഇന്ദ്രജാലക്കാരന്റെ വിദ്യയാണ് മായ എന്ന് പറയുന്നത്. ആ മായയെ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിന് മായ എന്ന് പറയുന്നത്. അത് കാണുന്നവന് പിടികിട്ടത്തില്ല എന്താ വിദ്യ അവിടെ പ്രയോഗിച്ചതെന്നുള്ളത്. പക്ഷെ ഇന്ദ്രജാലക്കാരൻ അതുകൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുന്നു. അതുകൊണ്ട് ഇന്ദ്രജാല വിദ്യയുടെ പേരാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരന്റെ ശക്തി എന്ന് പറയുന്നത് അവിദ്യയെന്നും പറയുന്നു, മായയെന്നും പറയുന്നു. അപ്പോ ഇത് രണ്ടു രീതിയിലും പറയാം, ഒന്നിനെ തന്നെ രണ്ട് പേരിലും പറയുന്നു. ഇതിന്റെ പേരിൽ അദ്വൈതികളുടെ ഇടയ്ക്ക് തന്നെ വലിയ വിവാദങ്ങളുണ്ട്. മായയും അവിദ്യ ഒന്നാണോ രണ്ടാണോ? ഇത് പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിനങ്ങനെ രണ്ടായി വേർതിരിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിനെ വേറെ തിരിക്കാം. രണ്ടായിട്ട്, അദ്വൈതത്തിലല്ല ദ്വൈതത്തിൽ. എങ്ങനെ വേർതിരിക്കും? ഈശ്വരൻ എന്ന് പറയുന്നു മായാശക്തിയോടുകൂടിയിരിക്കുന്നു, ജീവൻ എന്ന് പറയുന്ന അവിദ്യയ്ക്ക് അധീനനായിരിക്കുന്നു. ഈശ്വരന്റെ മായയാണ് സൃഷ്ടിക്ക് കാരണം, ജീവന്റെ അവിദ്യയാണ് ജീവനെ ബന്ധിപ്പിക്കുന്നത്. ഈ തരത്തിലൊക്കെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അദ്വൈതത്തിൽ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ വരും, ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ വരും. വരുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ച ചെയ്തതാണ്. ഇതിനെ അതിനോട് ബന്ധപ്പെടുത്തി വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം പറഞ്ഞു അതായത് മഹാനാത്മാ എന്ന് പറയുന്നതിനെ വിശദീകരിച്ചു പറഞ്ഞു. മഹാനാത്മാ എന്ന് പറഞ്ഞാൽ ഭോക്താവിനെ എടുക്കാമെന്ന് പറഞ്ഞുകൂടെ. മഹാൻ പരഹ ബുദ്ധേരാത്മാ മഹാൻ പരഹ, ആത്മാ മഹാൻ പര എന്ന് പറഞ്ഞത് പറഞ്ഞു എന്താണ്? യസ ആത്മാനന്റെ ധനം വിധീതി രഥത്വേന ഉപക്ഷിപ്ത കുതഹ ആത്മശബ്ദാത്. രഥസ്വാമി രഥിയായി പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ മഹാൻ ആത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത് രഥത്തിൽ സഞ്ചരിക്കുന്നു. അത് തന്നെയാണ് ഭോക്താവായിരിക്കുന്നത്. അവിടെ പറഞ്ഞു ഭോക്തിശ്ച ഭോഗ ഉപകരണ പരത്വേ. മഹാനന്ദ് എന്തുകൊണ്ട് പറഞ്ഞു? അത് സ്വാമിയായിരിക്കുന്നു, അതുകൊണ്ട് അത് മഹത്വമാണ്. യജമാനനായിരിക്കുന്നവൻ മഹാനാണല്ലോ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വ്യാഖ്യാനിച്ചു എന്താണ്? മനോ മഹാൻ മദർ ബ്രഹ്മ പൂർബുദ്ധി ഖ്യാതിരീശ്വര പ്രജ്ഞ സംവിധി സ്ഥിതി ചെയ്വ സ്മൃതിശ്ച പരിപക്ഷ്യതേ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വിശദീകരണങ്ങളൊന്നും ഈ ജീവനെ യോഗിക്കുന്നില്ല. മനനശക്തി, വ്യാപകമായ ബുദ്ധി, ഭാവിയെക്കുറിച്ചുള്ള നിശ്ചയം, സർവഭോഗ്യവർഗങ്ങൾക്കും ആശ്രയമായിരിക്കുന്നു. നിയമനശക്തി, മൂന്ന് കാലത്തെയും നിശ്ചയം, സർവാർത്ഥഗ്രാഹം എന്നെല്ലാം പറയുമ്പോൾ അതെന്താണ്? സമഷ്ടി ബുദ്ധിയെക്കുറിച്ച് പറയുകയാണ്. അപ്പം മഹാൻ ആത്മാന്ന് പറയുമ്പോൾ എന്തായി? അവിടെ പറഞ്ഞു പ്രഥമജസ്യ ഹിരണ്യഗർഭസ്യ ബുദ്ധി സ സർവാസാം ബുദ്ധീനാം പരാ പ്രതിഷ്ഠ. അവിടെ മഹാൻ ആത്മാന്ന് പറയുന്നുണ്ട് ഹിരണ്യഗർഭ ബുദ്ധിയെടുക്ക, ഹിരണ്യഗർഭന്റെ ബുദ്ധി. ഒന്ന് ഭോക്താവായ ജീവൻ, മറ്റൊന്ന് ഹിരണ്യഗർഭന്റെ ബുദ്ധി. അപ്പൊ അതിനെ പരമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? സേഹ മഹാനാത്മീക്ക് ഇച്ചിരി സഹജ തസ്യാഭ്യാസ്മതിയാഭ്യോ ബുദ്ധി പ്രിയപ്പെടുത്തു. അത് നമ്മുടെ ബുദ്ധി അപേക്ഷിച്ച് ഹിരണ്യഗർഭന്റെ ബുദ്ധി ശ്രേഷ്ഠമാണ്. അപ്പൊ മഹാനാത്മാ എന്ന് പറയുന്നിടത്ത് ഒന്ന് ഭോക്താവെന്നും മറ്റൊന്ന് ഹിരണ്യഗർഭ ബുദ്ധി എന്നും പറഞ്ഞു. ഇനി അതിനെ തന്നെ വേണമെങ്കിൽ ആ ബുദ്ധിയോടുകൂടിയ ഹിരണ്യഗർഭനെന്നും എടുക്കും. രണ്ടർത്ഥം അവിടെ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ഏതസ്മിൻ തു പക്ഷേ പരമാത്മവിഷയനേവ പരേണ പുരുഷഗ്രഹണേന രഥിനാത്മനോ ഗ്രഹണം ദ്രഷ്ടവ്യം. അങ്ങനെ വരുമ്പോൾ അവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബുദ്ധേരാത്മാ മഹാന്തര മഹതപരം അവ്യക്തം അവ്യക്താത് പുരുഷപര. അവ്യക്തത്തിനും അപ്പുറമാണ് പുരുഷൻ എന്ന് പറഞ്ഞു. വാ പുരുഷനെന്ന് പറയുന്ന ആരാണോ? പറയുന്നു അത് പരമാത്മാവ് തന്നെയാണോ ആ പുരുഷനെന്ന് പറയുന്നു. അത് ഹിരണ്യഗർഭ ബുദ്ധിക്കും അപ്പുറമാണ് പരമാത്മാ എന്ന് പറയുന്നു. ഇവിടെ ഒരു പൊരുത്തക്കേട് തോന്നുന്നു. ഒരിടത്ത് ഒരു വ്യാഖ്യാനത്തിൽ മഹാൻ ആത്മാ എന്ന് പറഞ്ഞാൽ ഈ ഭോക്താവ്, വേറെടുത്ത് പറയുന്നു മഹാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിരണ്യഗർഭ ബുദ്ധി പറയുന്നു. അങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമാണ്. എന്താണോ വ്യക്ത അവ്യക്തത്തിനപ്പുറമുള്ളത് പുരുഷനാണെന്ന് പറയുന്നു, പരമാത്മാവാണെന്നും മനസ്സിലാക്കാം. ഇതെല്ലാം എങ്ങനെ യോജിക്കും പറയുന്നു. ഇത് യോജിപ്പിക്കുന്നിടത്താണ് ഒരാൾക്ക് അദ്വൈതം മനസ്സിലാകുന്നത്. അദ്വൈതത്തിന്റെ താല്പര്യം എന്താണ്? പരമാർത്ഥം എന്താണെന്ന് ബോധിപ്പിക്കുക, തത്വം എന്താണെന്ന് ബോധിപ്പിക്കുക എന്നുള്ളതാണ്. തത്വത്തെ നാനാരൂപത്തിൽ വിശദീകരിച്ചിരിക്കാം, പക്ഷേ ആ വിശദീകരണങ്ങളിൽ നിന്നെല്ലാം തത്വത്തെ തന്നെ ബോധിപ്പിക്കുന്നു. ശരി, തത്വത്തെ ബോധിക്കുന്നതിന് ഇവിടെ ഈ പലതരത്തിൽ വ്യാഖ്യാനിച്ചാൽ എങ്ങനെ ബോധിക്കും? അതിനു വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞത്. എന്താണോ പരമാർത്ഥത, പരമാത്മ വിജ്ഞാനാത്മനോർ ഭേദാഭാവ, ഇത് മനസ്സിൽ വെച്ച് വേണം ഈ വ്യാഖ്യാനങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത്. പരമാർത്ഥത്തിൽ എന്താണോ ഈ വിജ്ഞാനാത്മാവിനും ഈ ഭോക്താവിനും പരമാത്മാവിനും ഭേദമില്ല, ഒന്നു തന്നെയാണ് എന്ന് പറയുമ്പോൾ ഒരേ ഒരു പരമാത്മാവ് തന്നെയാണ് ഭോക്താവായിരിക്കുന്നത്. തസ്സൃഷ്ട തദേവ അനുപ്രാവശ്യത്, അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? തദക്ഷത ബഹുസ്യം പ്രജായേയ, അത് തന്നെയാണ് സങ്കല്പിച്ചത്. ഇതിന്റെ രണ്ടിനെയും ഒരിടത്ത് മനസ്സിലാക്കുന്നു. ഇത് ഒന്നിൽ തന്നെയാണ് സംഭവിക്കുന്നത്, ഒന്ന് തന്നെയാണ് ഇവിടെ ഭോക്താവായിരിക്കുന്നത്, അത് തന്നെയാണ് മഹാൻ ആത്മാവായിരിക്കുന്നത്. അതിനെയാണ് പറഞ്ഞത് എന്താണ്? അവ്യക്ത പുരുഷപര സ കാഷ്ട സ പരാഗതി എന്ന് പറഞ്ഞത് അതിനെ തന്നെയാണ്. ഈ തത്വത്തെ ഗ്രഹിക്കാതെ അദ്വൈതത്തെ മനസ്സിലാക്കുമ്പോൾ ഇവിടെയൊക്കെ ആശയക്കുഴപ്പം വരും. അപ്പോ ഇത് ഈ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്വൈതത്തെ വ്യാഖ്യാനിക്കുമ്പോൾ, വിശദീകരിക്കുമ്പോൾ, അനുഗ്രഹിക്കുമ്പോൾ ഈ തത്വത്തിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ആശയക്കുഴപ്പം വരത്തില്ല. എവിടെയെങ്കിലും ഈ തത്വത്തെ വിസ്മരിച്ചു കഴിഞ്ഞാൽ കുഴപ്പം വരും. ആ വിസ്മരിച്ചിട്ടാണ് നമ്മൾ ചിലപ്പോൾ പറയുന്ന എന്താണ് ഈ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നത്. മായ എന്നും അവിദ്യ എന്നും പറയുന്നത് രണ്ടാണ്, മായ ഈശ്വരൻ്റെതാണ്, അവിദ്യ ജീവന്റേതാണെന്ന് പറയുന്നു. ഇവിടെ ഈ അങ്ങനെ അദ്വൈതത്തിൽ തന്നെ പറയും, അങ്ങനെ ഒരു പ്രക്രിയയില്ലെന്നല്ല പറയുന്നു. അങ്ങനെ പറയുന്നിടത്ത് ഗ്രഹിക്കേണ്ട പരമാർത്ഥ തത്വം എന്താണോ, അങ്ങനെ മായയോടുകൂടിയിരിക്കുന്ന ഈശ്വരനെന്നും അവിദ്യയോടുകൂടിയിരിക്കുന്ന ജീവനെന്നും പറയുന്നതിന്റെ തത്വം ഒന്നു തന്നെ, ഒരേ ഒരു തത്വം തന്നെയാണ് മായയോടുകൂടിയിരിക്കുന്നതും, അതേ തത്വം തന്നെയാണ് അവിദ്യയോടുകൂടിയിരിക്കുന്നത്. എന്തുകൊണ്ട്? തദൈക്ഷത, അതാദ്യം സങ്കല്പിച്ചു, അത് സൃഷ്ടിച്ചു, അത് തന്നെ അതിന് പ്രവേശം ചെയ്തു. അപ്പോൾ ഇവിടെ ഭേദം ഒരു തരത്തിലും വരാൻ പാടില്ല. ഭേദം വരുത്തുന്നതിന് വേണ്ടിയിട്ടല്ല മായ എന്നും അവിദ്യ എന്നും രണ്ടാക്കി പറയുന്നു. ഈ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് മായയോടുകൂടിയിരിക്കുന്ന ഈശ്വരൻ, അവിദ്യയോടുകൂടിയിരിക്കുന്ന ജീവൻ എന്ന് രണ്ടായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഈശ്വരന്റെ വകയാണ് മായ, ജീവന്റെ വകയാണ് അവിദ്യ എന്ന് വേർതിരിക്കും. അങ്ങനെ വേർതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം മായയും അവിദ്യയും രണ്ടാക്കും. അതിലൂടെ മായാവാനായ ഈശ്വരനെയും അവിദ്യാവാനായ ജീവനെയും വേറെയാക്കും. അത് പരമാർത്ഥമല്ല എന്നാണ്. മറിച്ച് ഇതെവിടെ ഗ്രഹിക്കണം? ഒരു തത്വത്തിൽ ഗ്രഹിക്കണം, അതാണ് മുഖ്യം. ഒരു തത്വത്തിൽ തന്നെ എന്തിരിക്കുന്നു? അത് മായാവാനായിരിക്കുന്നു. അതേ തത്വം തന്നെ അവിദ്യാവാനായി ഇരിക്കുന്നു. അപ്പോ അവിടെ തത്വത്തിൽ ഭേദമില്ല. അങ്ങനെ പറയുമ്പോഴാണ് ചിലർ ചോദിക്കുന്നത്, ശരി, തത്വത്തിൽ ഭേദമില്ല, വ്യവഹാരത്തിൽ ഭേദമില്ല എന്ന് ചോദിക്കുന്നു. വ്യാവഹാരികമായ ഒരു ഭേദം അതിനെ ബോധിപ്പിക്കുന്നില്ല എന്ന് ചോദിക്കും. ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. അത് പ്രത്യേകം മനസ്സിൽ വയ്ക്കണം. അദ്വൈതം വ്യാവഹാരികമായ ഭേദത്തെ ബോധിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? അദ്വൈതം എന്ന് പറയുന്നത് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്ന ഒന്നാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭേദത്തെ അല്ല ബോധിപ്പിക്കുന്നു. ഇപ്പൊ ചെറു ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പരമാർത്ഥമല്ലാത്ത ഭേദത്തെ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭേദം ഇതിനെ അദ്വൈതം ബോധിപ്പിക്കുന്നില്ല? ഇല്ല എന്നാണ് ഉത്തരം. എന്തുകൊണ്ട്? നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭേദത്തെ, അതായത് ഞാൻ നീ, ഞാൻ വേറെ ഈശ്വരൻ എന്നുള്ള ഈ ഭേദത്തെ ബോധിക്കുന്നതിന് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? പറഞ്ഞല്ലോ, എല്ലാവരും ഈ അജ്ഞാന നിദ്രയിൽ ഉറങ്ങുകയാണ്. അങ്ങനെ ഉറങ്ങുന്നത് കൊണ്ട് എന്ത് വരുന്നു? എല്ലാവരും ഈ ഭേദത്തെ ബോധിക്കുന്നു. ഇതിന് ശ്രുതി വേണ്ട, ഉപദേശം വേണ്ട, ശാസ്ത്രം വേണ്ട, എന്റെ ഒന്നും ആവശ്യമില്ല. അദ്വൈതം എന്തിനെ ബോധിപ്പിക്കുന്നുള്ളൂ? പരമാർത്ഥമായ തത്വത്തെ മാത്രമേ ബോധിപ്പിക്കുന്നുള്ളൂ. അവിടെ സംശയം വരാൻ ചിലർക്ക്. അങ്ങനെയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതോ, മായ എന്ന് പറയുന്ന ഒരു ഉപാധിയെ ഉപയോഗിച്ച് ഈശ്വരൻ സൃഷ്ടിച്ചു, അവിദ്യ എന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ ജീവൻ സംസാരത്തിൽ പെട്ടിരിക്കുന്നു, ഇങ്ങനെയെല്ലാം പറയുന്നത്. ഇങ്ങനെ പറയുന്നത് അദ്വൈതം അത് പറയുന്നത് ഈ ഭേദത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മൾ ധരിക്കുന്നത് പോലെ ഈ ഭേദത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഭേദം പരമാർത്ഥമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിശദീകരിക്കുന്നത്. അപ്പോൾ തത്വത്തിൽ ഭേദമില്ല എന്ന് പറയുമ്പോൾ, തത്വത്തിൽ ഈശ്വരൻ സംസാരി എന്നുള്ളൊരു ഭേദമില്ല, അവിടെയില്ല. കാരണം ഭേദം വരണമെങ്കിൽ രണ്ടെണ്ണം വേണം, അങ്ങനെ രണ്ടെണ്ണമില്ല. അതുകൊണ്ട് താത്വികമായി ചിന്തിച്ചാലും ശരി, വ്യാവഹാരികമായി ചിന്തിച്ചാലും ശരി, അദ്വൈതം പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നതുകൊണ്ട് ഒരു തരത്തിലും ഭേദത്തെ അംഗീകരിക്കുന്നില്ല. പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അവിദ്യാവാനായ ജീവൻ, മായ ഉള്ള ഈശ്വരൻ, ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങൾ അതുകൊണ്ട് അദ്വൈത വിചാരത്തിൽ പ്രക്രിയകളിൽ അത് വരുന്നുണ്ടെങ്കിലും അത് ഒരിക്കലും ഇതെല്ലാം പലതാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് തത്വം ഏകമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മായയും അവിദ്യയും രണ്ടാണോ ഒന്നാണോ, ഇത്തരത്തിലുള്ള ചർച്ചകളെല്ലാം തികച്ചും അസംബന്ധമാണ്. അദ്വൈതത്തിൽ അതിന് യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ എന്ന് പറഞ്ഞു, ഈശ്വര ആശ്രയായിരിക്കും, ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യ, ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന മായ എന്ന് ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് ശബ്ദവും പ്രയോഗിച്ചു. ഇവിടെ എങ്ങനെ പറഞ്ഞു? അവിദ്യാത്മികാ ഹി ബീജശക്തി ഹി, ആ ബീജശക്തി അവിദ്യാസ്വരൂപിണിയാണ് എന്ന് പറഞ്ഞു. തൊട്ടടുത്ത് എന്തു പറഞ്ഞു? മായാമയി, അത് മായയാണ്. അപ്പൊ ഈശ്വരന്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്തു? രണ്ട് ശബ്ദം ഉപയോഗിച്ചു. ഇത് രണ്ടും ആണ്. എന്തുകൊണ്ട്? അവിടെ അവിദ്യയോടുകൂടിയിരിക്കാൻ ഈശ്വരനിൽ നിന്നും വേറിട്ടൊരു ജീവനില്ല, മായാശക്തിയോടുകൂടിയിരിക്കാൻ ജീവനിൽ നിന്ന് വേറിട്ടൊരു ഈശ്വരനില്ല. ഒരേ ഒരു തത്വത്തിൽ തന്നെ ഇതെല്ലാം പ്രകടമാകുന്നു. ഇങ്ങനെയാണോ ഏകമായിരിക്കുന്ന തത്വത്തിൽ തന്നെ മായാശൂന്യമായിരിക്കുന്ന സുഷുപ്തി, മായ അല്ലെങ്കിൽ അവിദ്യാസഹിതമായിരിക്കുന്ന ജാഗ്രത്, സ്വപ്നങ്ങൾ, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. വിചാരം ചെയ്ത് ബോധ്യപ്പെടുന്നവരാക്കറിയാം ഏകമായിരിക്കുന്ന ഒന്ന് ഇതെല്ലാം സംഭവിക്കുന്നു. ഒരിടത്തെന്താണോ മായ അവിദ്യാശൂന്യമായിരിക്കുന്ന സ്വരൂപസ്ഥിതി, വേറിടത്ത് വരുമ്പോഴോ അവിടെ അവിദ്യ മായ എല്ലാം പ്രകടമാകും. അതുപോലെ തന്നെ ഏകമായ തത്വത്തിൽ തന്നെ അവിദ്യ ആ തത്വത്തിനെ സംസാരിയാക്കുന്നു, അവിടെ മായാശക്തി അതിനെ ഈശ്വരനാക്കുന്നു. അവിടെ തത്വത്തിൽ ഭേദമുണ്ട്. അവിടെ രണ്ട് ശക്തിയെ പറയുമ്പോൾ അവിടെ ഈശ്വരൻ ജീവൻ എന്ന് അവിടെ രണ്ടായി തിരിയുന്നില്ല, രണ്ട് ശക്തികളുള്ളതുകൊണ്ട്. പിന്നെ ഇവിടെയൊക്കെ ആശയക്കുഴപ്പം വരുന്നത് അദ്വൈതത്തിന്റെ ബാലപാഠങ്ങളിൽ പഠിപ്പിക്കുന്നതാണ്. മായ എന്ന് പറയുന്ന ഒരു ഉപാധിയാണ്, അവിദ്യ എന്ന് പറയുന്ന മറ്റൊരു ഉപാധിയാണ്. ഈ ഉപാധികളെ കൊണ്ട് ഇതിന് ഭേദം വരുന്നു എന്ന് പഠിപ്പിക്കും. അപ്പോ ഉപാധികളെ കൊണ്ട് ഭേദം വരുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ എന്താ ഉപാധി കൊണ്ട് വാസ്തവത്തിൽ ഭേദം വരുന്നു ഇല്ല, അത് ശ്രദ്ധിക്കത്തില്ല ആ ഭാഗം. ഉപാധികളെ കൊണ്ട് പരമാർത്ഥ ഭേദമില്ല, ഉപാധികൾ പരമാർത്ഥ ഭേദത്തെ ഉണ്ടാക്കുന്നതല്ല. പരമാർത്ഥ ഭേദമില്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ, അവിടെ ഭേദമേ ഇല്ല. വ്യാവഹാരികം എന്നുള്ളൊരു ശബ്ദം കൊണ്ടുവരുമ്പോഴാണ് ഇവിടെയൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് വ്യവഹാരത്തിന് അദ്വൈതത്തിന്റെ ആവശ്യമുണ്ട്. അദ്വൈത ബോധം വ്യവഹാരത്തിന് വേണ്ടിയുള്ളത്. അതുകൊണ്ടാണ് അദ്വൈതികൾ എന്ന് പറയുന്നത് വ്യവഹാരേ ഭാട്ടമേ. അത് വേറെ വ്യവഹാരത്തെ നമ്മളെ ബോധിപ്പിക്കാൻ അനേക ശാസ്ത്രങ്ങളുണ്ട്, പുരാണ ഇതിഹാസങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, നീതിശാസ്ത്രങ്ങൾ, ഇതൊക്കെയാണ്. ഇതെല്ലാം എന്താണ്, ഈ വ്യാവഹാരികമായ ഭേദത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ്. വ്യവഹാരത്തിലാണ് നീതിയും അനീതിയും ധർമ്മവും അധർമ്മവുമെല്ലാം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ വ്യവഹാരത്തെ വ്യവഹാരം കൊണ്ട് തന്നെ ബോധിക്കാം, ഒരു ശാസ്ത്രവും വേണ്ട. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, ഒരു ശാസ്ത്രവും ഇത് നമ്മളെ പഠിപ്പിച്ചതല്ല. കണ്ണുകൊണ്ട് ഇങ്ങനെ കാണണം, ചെവി കൊണ്ട് ഇങ്ങനെ കേൾക്കണം, ആരും പഠിപ്പിച്ചതല്ല. കൈകൊണ്ട് ഇങ്ങനെ പിടിക്കണം, കാലുകൊണ്ട് ഇങ്ങനെ നടക്കണം. എന്തുകൊണ്ട്? വ്യവഹാരത്തിലൂടെ വ്യവഹാരം ബോധ്യപ്പെടുന്നു. അപ്പോൾ വ്യവഹാരത്തിന്റെ കാര്യത്തിൽ പരമാർത്ഥ ജ്ഞാനത്തെ ബോധിപ്പിക്കുന്ന അദ്വൈതത്തിന് യാതൊരു സ്ഥാനമില്ല. അദ്വൈതം എന്ത് ചെയ്യുന്നു? അദ്വൈതത്തെ മാത്രം ബോധിപ്പിക്കുന്നു. അപ്പോൾ അദ്വൈതത്തിന്റെ സന്ദർഭത്തിൽ നമ്മൾ വ്യാവഹാരികമായ ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അത് ദ്വൈതമാകും, അവിടെ ഭിന്നാഭിപ്രായം വരും, വാദപ്രതിവാദങ്ങൾ വരും, തർക്കവിതർക്കങ്ങൾ വരും. അദ്വൈതത്തിൽ നിന്ന് വ്യതിചലിച്ച് വ്യാവഹാരികമായ ചർച്ചയിലേക്ക് പോകുമ്പോഴാണ് ഈ വിവാദങ്ങൾ വരുന്നത്. എന്താണ്, അവിദ്യയുമായി ഒന്നാണോ, അവിദ്യയുമായി രണ്ടാണോ, ഇതുള്ള തർക്കങ്ങൾ വരുന്നു. കാര്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതും എന്തുകൊണ്ട്? വലിയ വലിയ പണ്ഡിതന്മാര് തത്വത്തെ ഗ്രഹിക്കാതെ വ്യാഖ്യാനിച്ചു. ഇവിടെ പറയുന്ന ഈ എന്താണ്, സർവജീവന്മാരും സ്വരൂപ പ്രതിബോധരഹിതന്മാരായി ഉറങ്ങുന്നു എന്ന് പറഞ്ഞത് ജീവന്റെ സുഷുപ്തി ഏറ്റെടുത്തു. വലിയൊരു അബദ്ധമാണ് വന്നത്. അപ്പോൾ കേവല പാണ്ഡിത്യം മാത്രം പോരാ, തർക്കവും വ്യാകരണവും ഒക്കെ അറിഞ്ഞിരുന്നുകൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല. ഉൾക്കാഴ്ച വേണം അദ്വൈതത്തെ ഗ്രഹിക്കുന്നവർ. ഉള്ളിൽ ആ ബോധം വേണം, എന്നാലേ മനസ്സിലാകും. പണ്ഡിതന്മാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, എന്ത് കിട്ടിയാലും അവർ വ്യാഖ്യാനിക്കും, കാരണം പാണ്ഡിത്യമുണ്ട്. പക്ഷെ അതിൻ്റെ അകക്കാമ്പ് എന്താണെന്ന് അവർക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അത് വേണം. ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കണമെങ്കിൽ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ബോധം വേണം, പക്ഷെ അത് മാത്രം കൊണ്ട് പറ്റത്തില്ല. അതാണ് ഇവിടെ അബദ്ധം വന്നത്. അതിനെ തുടർന്നാണ് ഈ അദ്വൈതത്തിൽ ഒരുപാട് വാദവിവാദങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായത്. ഇവിടെ അത് ഗ്രഹിക്കുന്നില്ല. പരമാർത്ഥം എന്നുള്ള ഒരു ഭാഗത്തെ അവർ വിട്ടുപോയി. രണ്ട് ശബ്ദങ്ങൾ രണ്ടർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ. എന്താണ് മായ അവിദ്യ എന്ന് പറയുന്ന രണ്ട് ശബ്ദങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് ഇവിടെ തത്വത്തിൽ ജീവൻ ഈശ്വരൻ എന്നുള്ള രണ്ട് ഭേദം വരുന്നില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആദ്യം മനസ്സിലാക്കും, അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭേദമില്ലെങ്കിൽ മായ ഈശ്വരൻ്റേതാണ്, ആവിദ്യ ജീവന്റേതാണെന്ന് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ഭേദമില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ആർക്കുള്ളതാണെന്ന് എന്തിനും ചിന്തിക്കണം. അദ്വൈതത്തിന്റെ ഏറ്റവും വലിയ വിശേഷത എന്താണോ, അങ്ങനെയുള്ള ഭേദത്തെ നിരാകരിക്കുന്നു. എന്നുവെച്ചാൽ അദ്വൈതത്തെ വിചാരം ചെയ്യുന്നവന് അങ്ങനെ ഭേദരഹിതമായ ഒരു ബോധമാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇവിടെ അങ്ങനെ രണ്ടുപാധികൾ കൊണ്ട് ജീവൻ വേറെയായി, ഈശ്വരൻ വേറെയായി, അങ്ങനെ അദ്വൈതം നമ്മൾ ബോധിപ്പിക്കുന്നുണ്ട്. ഒരേ ഒരു തത്വത്തിൽ നാനാ ഉപാധികളുണ്ട്. ആത്യന്തികമായിട്ട് എന്താണ് ആ ഉപാധികളുടെയും നാനാത്വത്തെ നിഷേധിക്കുന്നു. പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ അതേ ബോധിക്കാൻ ആഗ്രഹിക്കുന്നു, അവിടെ ഭേദമില്ല. അപ്പോൾ അവിദ്യ മായ എന്ന് രണ്ടില്ല, ജീവൻ ഈശ്വരൻ എന്ന് രണ്ടില്ല. ഒരു തത്വത്തിൽ ഇതെല്ലാം പ്രതീതമായിരിക്കുന്നു. എന്നുവെച്ചാൽ ഇത് പരമാർത്ഥമല്ല എന്നർത്ഥം. പരമാർത്ഥമല്ലാത്ത ഒന്നിനെ ബോധിപ്പിക്കുന്ന ദ്വൈതത്തിൻ്റെ ജോലിയല്ല. അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്വൈതം വിട്ടുപോകും. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. ഉറക്കം എന്ന് പറയുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന മാത്രമല്ല, ഈ ജാഗ്രതവും ഉറക്കമാണ്. ആർക്ക്? ഈ സംസാരികൾക്കെല്ലാം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മനസ്സിലാക്കാതെയാണ് പലരും അങ്ങനെ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് ഒരുപാട് തകരാറ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ലയത്തെക്കുറിച്ചും പറയുന്നില്ല, ബോധമില്ലായ്മയാണ് ഇവിടെ പറയുന്നത്. ഇതിനിടയ്ക്ക് ഇതിനെക്കുറിച്ച് കുറച്ചാൾക്കാർ ഒരു വലിയ ചർച്ച സംഘടിപ്പിച്ചു. ഈ അവിദ്യയുമായി ഒന്നാണോ അതേ രണ്ടാണോ, അതാണ് അവർക്ക് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇവരൊരുപാട് വാദപ്രതിവാദം നടത്തി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്നെ ക്ഷണിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് തർക്കിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഇത് അവിദ്യയുമായി ഒന്നാണെന്ന് പറയുന്നവരുടെ അടുത്ത് ചോദിച്ചു, എന്താ അവിടുത്തെ തീരുമാനം എന്തായാലും? അപ്പോൾ ഞങ്ങളത് വളരെ ശക്തമായി സമ്മർദ്ദിച്ചു, അവിദ്യയുമായി ഒന്ന് തന്നെ, മറ്റുള്ളവർക്കൊരു പഴുതുപോലും കൊടുക്കാതെ. മറുപക്ഷക്കാരെ കണ്ടപ്പോൾ ചോദിച്ചു, എന്തായിരുന്നു അവിടുത്തെ? അവിദ്യയുമായി രണ്ടെന്ന് ഞങ്ങൾ വളരെ ശക്തമായി സമ്മർദ്ദിച്ചു, മറ്റുള്ളവരെ പരാജയപ്പെടുത്തി. കാരണം തികച്ചും അസംബന്ധമായൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് വാദിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനം എങ്ങനെയായിരിക്കും? ഒരു കൂട്ടർ ഒന്ന് പറയും, വേറെ കൂട്ടർ വേറൊന്ന് പറയും, തീരുമാനം ഉണ്ടാകത്തില്ല. ഓരോരുത്തരും അവരവർ പറഞ്ഞാണ് ശരിയെന്ന് വിചാരിക്കും. അപ്പൊ അതിനെ തർക്കിച്ചിട്ട് ഏത് ശരി ഏത് തെറ്റെന്ന് തീരുമാനിക്കുകയല്ല, അതിനുവേണ്ടിയിട്ടല്ല ഈ ശബ്ദങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടല്ല ഇത്. ഭാഷകാരൻ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ജീവ പര ഏകത്വമാണ്, ഇത് ഒന്നാണെന്നുള്ള തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരം വിവാദങ്ങൾ ചെന്ന് പെടത്തില്ല. അദ്വൈത ബോധത്തിൽ നിന്ന് വ്യതിചലനം ഉണ്ടാക്കുന്ന ഇത്തരം വിവാദങ്ങളെല്ലാം അർത്ഥശൂന്യമാണ് എന്ന് മനസ്സിലാവും. ഇനി ഇതിൽ വരുന്ന സന്ധി കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസം നിർത്തിയെടുത്തു നിന്ന് തുടങ്ങുകയാണെങ്കിൽ സൂക്ഷ്മന്തു തദർഹത്വം അതതിന്റെ മുമ്പിലെ ഭാഷത്തിൽ ആണ് നിർത്തിയത്. തഥാച ഏഷ സർവേഷു ഭൂതേഷു ഗൂഢോത്മാന പ്രകാശതേ ദൃശ്യതേ അഗ്രയാ ബുദ്ധ്യാ സൂക്ഷ്മയാ സൂക്ഷ്മ ദർശ്യതി ഇതി വൈഷ്ണവസ്യ പരമപദസ്യ ദുരവഗമത്വം മുക്ത്വാ തദവഗമാർത്ഥം യോഗം ദർശയതി യച്ചേത് വാങ് മനസ്സി പ്രജ്ഞഃ. എല്ലാ സൂത്രവും പറയുന്നു. എന്നാല് സൂത്രങ്ങൾ ആവർത്തിച്ച് ഓർമ്മയിലിരിക്കത്തു. തദ്യച്ഛേത് ജ്ഞാന ആത്മനി, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണല്ലോ. ജ്ഞാനമാത്മനി മഹതി നിയശ്ചേത് ശാന്ത ആത്മനി ഇതി ഏതുക്തം ഭവതി വാചം മനസ്സി സംയച്ഛേ വാഗാദി ബാഹ്യേന്ദ്രിയ വ്യാപാരം ഉത്സൃജ്യ മനോമാത്രേണ അവതിഷ്ഠേത. മനോപി, അതിനു മുമ്പ് എല്ലാ സൂത്രവും ആദ്യം മുതലുള്ള സൂത്രങ്ങൾ പറയണം. ഉറച്ചു പറയണം. സസജുഷ ഒരു കരവസാന വിസർജനെ വരൂ. പിന്നെ സസുഷരു വന്നിട്ട് അതോരോരപ്പുറത്തെ ഊത്തും വന്ന് ആദ്ഗുണം വന്നു. അതാണ് പറഞ്ഞ എല്ലാ സൂത്രവും പറയണു. ശരിയായി. വിഷയ വികല്പഅഭിമുഖം വികല്പദോഷദർശനേന ജ്ഞാനശബ്ദോദിതായ ബുദ്ധോ അധ്യവസായ സ്വഭാവായാം ധരയേത് താമപി ബുദ്ധിം മഹതി ആത്മനി. ഭോക്തരി അഗ്രിയായാം, ഭോക്തരി അഗ്രിയായാം, ഭോക്തരി അഗ്രിയായാം, ഭോക്തരി അഗ്രിയായാം. ഇഗണസി വാ ബുദ്ധോ സൂക്ഷ്മദാപാദനേന നിയസ്യ മഹാന്തം തു ആത്മാനം. ശാന്ത ആത്മനി എന്ന് പറയുന്നിടത്ത് ശാന്ത എന്നിടത്ത് ഏത് വ്യക്തിയായിരിക്കും? ശാന്ത എങ്ങനെ മനസ്സിലായി? ആ അത് നോക്കി മനസ്സിലാകും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? ഇച്ഛവായവ ലോകശകജസ്യ ശാന്തി ആത്മനി പ്രകടനവതി പരസ്മിൻ പുരുഷേ പരസ്യം കഷ്ടായം പ്രതിഷ്ഠാപയതി പ്രതിഷ്ഠാപയേത് ം പൂർവാപരാലോചനയാം നാസ്തി അത്ര പരപരികൽപ്പിതസ്യ പ്രധാനസ്യ അവകാശഃ സൂക്ഷ്മം തു തദർഹത്വാത് ഉക്തമേതത് പ്രകരണ പരിശേഷാഭ്യാം ശരീരം അവ്യക്തശബ്ദം ന പ്രധാനമിതി ഇദാനീം ഇദം ഇദാനീം ആശങ്ക്യത്തെ കഥം അവ്യക്തശബ്ദ അർഹത്വം ശരീരസ്യ യോഗതാ സ്ഥൂലത്വാ സ്പഷ്ടതരമിതം ശരീരം വ്യക്തശബ്ദാഹം അസ്പഷ്ട വചനഃ തു രണ്ട് സൂത്രം ഞാൻ കേട്ടുള്ളൂ. ഉറച്ചു പറയുന്ന എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? അറിയാമെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കുന്നത്? അറിയില്ലെങ്കിലും പേടിക്കേണ്ട കാര്യമാണ്. തെറ്റ് വന്നാൽ നാണക്കേടെന്ന് കരുതിയിട്ടാണ്. പാണിനിക്ക് നാണക്കേടില്ല തെറ്റ് വന്നിട്ട്. പിന്നെയാണോ നിങ്ങൾക്ക്? ഇതൊരു അഭിമാന പ്രശ്നമായിട്ട് എടുക്കരുത്. തെറ്റ് വരുന്നതിൽ കാര്യമൊന്നുമില്ല. പറയാറുണ്ടല്ലോ വ്യാകരണം എന്ന് പറയുമ്പോൾ ആർക്കും തെറ്റ് വരും, എനിക്കും തെറ്റ് വരാറുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ വിഷയമായിട്ട് എടുക്കരുത്. തെറ്റ് വരുന്നത് നല്ലതാണെന്നാലേ തിരുത്താൻ പറ്റും. വ്യക്ത ശബ്ദാർഹം. നിങ്ങളാരും വലിയ പണ്ഡിതന്മാരാണെന്ന് ഇവിടെ ഇരിക്കുന്ന ആരും ധരിക്കത്തില്ല. പിന്നെന്തിനാ പിന്നെന്തിനാ നാണിക്കുന്നത്? വ്യക്ത ശബ്ദാർഹം അസ്പഷ്ട വചന അവ്യക്ത അവ്യക്ത ശബ്ദ ഇതി. അപ്പോ അത് എവിടെ മുതൽ തുടങ്ങും? അതാ പറയുന്നത്, ആദ്യം മോനെ പറയണം. സദേശ്വരു എന്നിട്ട് ഏത് വരും? അതാണ് സൂത്രം പറയണമെന്ന് പറയും. ഭൂഭകോ അകോ അപൂർവസ്യ അശി വന്നിട്ട് ഏത് സൂത്രം വരും? ലോപക ആരാ പറഞ്ഞു? പറഞ്ഞാളെന്ന് കൈവക്കി ലോപക ശാഗതി. നിങ്ങൾ സൈഡപ്പോഴും ഡിമ്മാവുകയാണ്. ആണുങ്ങളെന്ന് പറഞ്ഞ് എനിക്കിവിടെ നാണക്കേട്. ഇന്നലെ പഠിച്ചാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ശരി, യകാരം വന്ന് ലോപിച്ചു പോകുന്നു. അവ്യക്ത ശബ്ദ ഇതി, ശബ്ദ ശബ്ദസ് എന്നാണ്. വികാരം വന്ന് ലോപിച്ചു ആ സന്ധി വരുന്നില്ല. എന്തുകൊണ്ട് ഇവിടെ ലോപിച്ചു പോകുന്ന ഈ സൂത്രം കൊണ്ടാ? അത് ഓർത്തുകൊണ്ട് ലോപശാലിസ്യ ലോകം വന്നാൽ സന്ധി വരത്തില്ല. അത ഉത്തരം സശേഷുരു ഭൂപകോപൂർവസേവാസി. അതും ഇപ്പുറ സൈഡില പറഞ്ഞ, ഇവിടെയല്ല. ഉത്തരം ഉച്ചതി സൂക്ഷ്മം തു ഇഹ കാരണാത്മന ശരീരം വിവക്ഷതി സൂക്ഷ്മസ്യ അവ്യക്ത ശബ്ദാർഹത്വ സുഖസൗന്ന തീർക്ക. യദ്യപി സ്ഥൂലം ഇതം ശരീരം സ്വയം അവ്യക്ത ശബ്ദം അർഹതി തഥാപി തസ്യ തു ആരംഭകം ഭൂതസൂക്ഷ്മം അവ്യക്ത ശബ്ദം അർഹതി പ്രകൃതി ശബ്ദശ്ച ശബ്ദ ച ആനന്ദ. സൂക്ഷ്മദർശനം അവസാനം. അതിന് മുമ്പ് ഇസ്രീനീസസ്, അതിനു മുമ്പ് ഖരവസാനവർ ഇസ്രീനീ, അതിനു മുമ്പ് സഹിഷരു. അതെല്ലാം പറയാൻ പറയുന്നത് അങ്ങനെ വരുമ്പോഴേ ഈ വരുന്ന തെറ്റ് ഒഴിവാക്കാൻ പറ്റും. വികാരി ദൃഷ്ട എന്നുള്ളടത്തോ അവസാനം, അതാണ് അവിടെ പ്രാധാന്യം. യഥാ ഗോപിഹി ശൃണീത വാശരി, അതിന് മുമ്പ് സശേഷരു. സശേഷരു കഴിഞ്ഞെന്താണോ വിസർജനീയ സഹയെ ബാധിച്ചുകൊണ്ട് വാശരി വന്നു. ശ്രീനീതമത്സരം ഇതി ശ്രുതിഷ്ഠ സശേഷരു വിസർജനീയ സഹ തദ്വൈതം തർഹി അവ്യാകൃതം ഇതി ഇദമേവ. വ്യാകൃത നാമരൂപ വിഭിന്നം ജഗത് പ്രാഗവസ്ഥായാം പരിത്യക്ത വ്യാകൃത നാമരൂപം ബീജശക്തി അവസ്ഥം അവ്യക്ത ശബ്ദയോഗ്യം ദർശയതി. അത്ര ആഹാ ഇത് ജഗതീതം അനഭിവ്യക്ത നാമരൂപം ബീജാത്മകം പ്രാഗവസ്ഥം അവ്യക്ത ശബ്ദാർഹം അഭ്യുഗമ്യേത തദാത്മനാജ ശരീരസ്യ അപി അവ്യക്ത ശബ്ദാർഹത്വം പ്രജ്ഞായേത സ ഏവ. ആദ്യം പറഞ്ഞ ആളെന്ന് കൈവക്കി ശരി, അതാണ് ശരി. ഭോ ഭഗവാനും ആരോ പറഞ്ഞു, പക്ഷെ ഇവിടെ ഏതാ വന്നിരിക്കുന്നത്? സയവാങ്ങടുത്ത് പൂർവസയോശി. കാരണം എന്തുകൊണ്ട്? ഏതത്തതോ വരണമെങ്കിൽ എന്ത് വേണം? പരത്തിൽ ഹല്ല് വേണം. ഇവിടെ സ ഏവാന്നിരിക്കുന്നു. ഏവെന്ന് കഴിഞ്ഞാൽ ഏതത്തതോ സുലൂഭോ അക്വരാണി സമാസി ഹലി എന്ന് പറഞ്ഞിരിക്കുന്നു. ഹല്ലിരുന്നു കഴിഞ്ഞാൽ സസിന്റെ സഹാരം ലഭിച്ചു, പക്ഷേ അത് പറ്റത്തില്ല. അപ്പൊ അത് പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് സസ്യവാന്നിരിക്കുമ്പോൾ എന്തുവരും? ഭൂപൂർവ ചെയ്യോ അശീപ്രകാരം യകാരം വന്ന് ലോപകശാകലിസ്യ ലോപിച്ച് സന്ധി വരുന്നില്ല. ഇവിടെ ഞാൻ ചോദിക്കണം, എന്തുകൊണ്ട് അതോരോ അപ്ലുതാതപ്ലുതേ വന്നില്ല എന്ന് ചോദിച്ചാൽ എന്ത് സമാനം പറയും? ഇത്തരത്തിലുള്ള സുഖാരമില്ല. ഹസിച്ച് എന്തുകൊണ്ട് വന്നില്ല? പരത്തിൽ കശില്ല, പിന്നെ വരാനാതേ ഉള്ളൂ. ഏതത്തതോഹോ സുതോഹോ അഹോർ അണിഞ്ഞ് സമാസേ ഹരി, അതിന് വരാൻ പറ്റത്തില്ല. ഹസിജയ്ക്ക് വരാൻ പറ്റത്തില്ല. അതോരാത്മതാതപ്പോഴത്തെ എല്ലാം ഈ നാല് സൂത്രത്തിൽ കിടന്ന് കറങ്ങും, പറ്റത്തില്ല. അതുകൊണ്ട് ഭോഭഗോപുരുസിയോ അശി പ്രകാരം ഏകാരം എന്ന് ലോചിച്ചു. ഈ ഇതൊരു രണ്ടു മൂന്ന് സ്ഥലത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് സൂത്രങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല പ്രധാനം, അത് ഇവിടെ അത് പ്രയോഗിക്കുക എന്നുള്ളതാണ്. പ്രയോഗിച്ചുള്ള പരിചയം വരണം. പ്രയോഗിച്ച് പരിചയം വരുമ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പിടികിട്ടും, കാരണം പരത്തി സ്ഥിരവിരിക്കുന്നു. ഭീമകീചകന്യായം, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. ഈ ന്യായം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കണം എല്ലായിടത്തും. സൂത്രം വൃത്തി അപവാദം ഇത്തരമുള്ള സൂത്രത്തിന്റെ നാനാ കാര്യങ്ങളിലേക്ക് നമ്മളെ ബുദ്ധി പോകേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരം ചില സങ്കേതങ്ങൾ മനസ്സിൽ ഓർമ്മയിരുന്നാൽ മതി. അപ്പൊ നമ്മൾ വിചാരിക്കും, അപ്പൊ നമുക്കറിയാൻ പറ്റും ഈ രൂപത്തിലിങ്ങനെ ഇരിക്കണമെങ്കിൽ ഈ സൂത്രം വന്നേ പറ്റൂ. അതാണ് ഇത് മനസ്സിലാക്കുന്നതിന്റെ യുക്തി. ഇത് യുക്തി അനുസരിച്ചാണ് മനസ്സിലാക്കുന്നത്. നമ്മളീ പഠിച്ച ഇത്രയും സൂത്രങ്ങൾ പഠിച്ചവരും ചോദിച്ചു കഴിഞ്ഞാലും സയവ നിങ്ങൾ പറയുന്ന ഉത്തരം പറയും. എന്നുവെച്ചാൽ ഈ ഇങ്ങനെയുള്ള പ്രയോഗത്തിൽ അത് പരിശീലിച്ച് ശീലിക്കാത്തവർക്ക് പറയാൻ പറ്റില്ല. സയവ എന്നുള്ള തിന്നുകൊണ്ട് അത് ഒരു അറപ്പിളാപ്പിള് എന്നുള്ളതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയത്തില്ല. അപ്പൊ പഠിക്കുക എന്ന് പറയുന്ന ഒന്ന് നമ്മൾ പ്രയോഗത്തിൽ അതിനെ തിരിച്ചറിയുക എന്നുള്ളത്. അപ്പൊ പിന്നെ നമ്മൾ സൂത്രങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പൊ ആ യുക്തി നമ്മൾ നമ്മുടെ കയ്യിലിരിക്കും. പ്രധാന കാരണവാദ ഏവം ധൈര്യമില്ല, പറയുന്നുണ്ടാരോ ഭൂ ഭഗവോ ഗുരുപ്രകാരം എന്തോന്നു വാദഹാന്നാണ്. യകാരം ഒന്ന് പരത്തിലെന്തിരിക്കുന്നു ഏ ലോപശകല്യസ്യ ഒന്ന് ലോപിച്ചു ആ ഏന്നിരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ ആ ഏന്നിരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അവിടെ സന്ധി വരണം. ആ ഏന്ന് ആയി വരണം, ഇവിടെ വന്നിട്ടില്ല. ശിഷ്ടപ്രയോഗമാണ്. ശിഷ്ടപരിഗ്രഹാർത്ഥ അഷ്ടാധ്യായി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ശിഷ്ടന്മാരുടെ പ്രയോഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്യാകരണം പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു? അപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിലാക്കണം സംഭവിച്ചത് എന്താണ്. അതെല്ലാം വേറെ ഒന്നും സംഭവിക്കാൻ വഴിയില്ല. സതി എന്താണ് അപദ്യേത അസ്യ ഏവ ജഗതഃ പ്രാഗവസ്ഥായഃ. അടുത്തു അത് തന്നെ പ്രധാനത്വേന അഭ്യവഗമാ പ്രധാനത്വേന അഭ്യവഗമാ അകാശവനെ തീരുക അത്ര ഉച്ചതേ യതി വയം സ്വതന്ത്രം കാചിത് പ്രാഗവസ്ഥ ജഗത കാരണത്വേന അഭ്യോഗിച്ചേമ കാരണത്വേന അഭ്യോഗിച്ചേമ പ്രസഞ്ജയേമ തഥാ പ്രധാന കാരണവാദം പരമേശ്വരാധീന തു ഇയം അസ്മാഭി പ്രാഗവസ്ഥ. ഏതൊക്കെ സൂത്രങ്ങളാണ് അവിടെ വരുന്നത്? വരുന്നുണ്ടോ? സർജനിസിസ വരുമോ? അതിനെ ബാധിച്ചുകൊണ്ട് ചാത് വിസർഗ ജഗതോ അഭ്യുഗമ്യത ഗമ്യതേ. അതിനു മുമ്പ് സൂത്രം, അതിനു മുമ്പ് ഗുണം, ഗുണത്തിന് മുമ്പാണ് ഉപ്പ്. പിറകിലേക്ക് പറയുകയാണെങ്കിൽ ആ ക്രമം അനുസരിച്ച് പറയും. ഗുണം, ഗുണത്തിന് മുമ്പ് ഉപ്പും. ഏ സൂത്രപ്രകാരം? അതുപോലെ അപ്രതാപത്തിൽ സുന്ദ്ര സാജ അവശ്യ അഭ്യുഗന്ധവ്യ അവശ്യ അഭ്യുഗന്ധവ്യ അർത്ഥവതി ഈസ നഹി തയാ വിനാ പരമേശ്വരസ്യ സൃഷ്ടിത്വസ്യ ദേരി ശക്തിരസ്യ പ്രവൃത്തി അനുപത്തേ. കാരാന്ത പുനരൻപത്തി കുതഹ കുതഹന്നിടത്ത് വിദ്യയാ തസ്യ തസ്യാഹ എന്നാണ് ഷഷ്ടിയാണ്. തസ്യാഹ ബീജശക്തേ വിദ്യയാ തസ്യാഹ ബീജശക്തേ ഹലി സർവേഷാം. ശരി, അതിനു മുമ്പ് ഹലി സർവേഷാം ആരാ പറഞ്ഞു? ഹരി സർവേഷാം കറക്റ്റാണ്. അതിനു മുമ്പ് എന്താ വന്നത്? ദേവചാരിസുവിനെ എന്തിനാ വരുന്നത്? അതിന് തൊട്ടു മുമ്പിൽ എന്താ വന്നത്? ഭോഭോഗ പുനഃശീവശി യകാരം മുന്ന് ഹരി സർവേഷ ലോപിച്ചു പോയി. സകാരത്തിന് ഒരു എന്തു വന്നു? ഋത്വം വന്നു. തസ്യാഹസുഖാണ് വിസർഗം വിഗ്രഹിക്കും. വന്നു കഴിഞ്ഞാൽ നമ്മൾ സകാരത്തെയും തുടങ്ങും. പ്രദർശന അവിദ്യാത്മിക ബീജശക്തി അവ്യക്തശബ്ദ നിർദ്ദേശ്യ പരമേശ്വരാശ്രയ മായാമയി മഹാസുക്തി യസ്യാംശ്രോ പ്രതിബോധരഹിത ശരത്തെ